ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 2 ശ്രീ ഭഗവാൻ വാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം ഗവയോ വിദോ സർവകർമ്മഫലത്യാഗം ആഹുത്യാഗം വിചക്ഷണാഃ. ഭാഷ്യം നമ്മുടെ ഭാഷ്യത്തിൽ ചർച്ച ചെയ്തത് സന്യാസം. സന്യാസ ശബ്ദത്തിന്റെ അർത്ഥം കാമ്യകർമ്മങ്ങളുടെ ന്യാസമാണ് സന്യാസം എന്ന് പറഞ്ഞു. എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സർവകർമ്മഫലത്യാഗം. അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു നിത്യനൈമിത്തിക കർമ്മങ്ങളുടെ ഫലത്യാഗം, അതാണ് ത്യാഗം. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ഇവിടെ പറഞ്ഞു. അതാണ് ഭാഷ്യത്തിൽ ചർച്ച ചെയ്തത്. അവിടെ ഭാഷ്യത്തിൽ തന്നെ ഒരു ചോദ്യം, നനു നിത്യനൈമിത്തികാനാം കർമ്മണാം ഫലമേവ നാസ്തിത്യാഹു കഥം ഉച്ചതി തേഷാം ഫലത്യാഗം. സർവകർമ്മഫലത്യാഗം എന്നുള്ളതിനെ ഭാഷ്യകാരം വ്യാഖ്യാനിച്ച് നിത്യനൈമിത്തിക കർമ്മങ്ങളുടെ ഫലത്തെ ത്യജിക്കുക എന്നാണ്, അത് ത്യാഗമെന്നാണ്. പക്ഷെ നിത്യനൈമിത്തിക കർമ്മങ്ങൾക്ക് ഫലമില്ല എന്ന് പറയുന്നു. നിത്യനൈമിത്തികം എന്ന് ചേർത്ത് പറഞ്ഞെങ്കിലും പ്രധാനമായിട്ടും നിത്യകർമ്മങ്ങൾ, കർമ്മത്തെക്കുറിച്ച് അതിന്റെ ഫലത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് മീമാംസകരാണ്. പൂർവമീമാംസയിൽ, ജൈമിനീയ മീമാംസയിലാണ് അവരുടെ ഒരു പ്രധാന സിദ്ധാന്തമാണ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, പക്ഷെ അതിന് ഫലമില്ല. അവർ പറയുന്നത് പ്രത്യവായ പരിഹാരാർത്ഥം, പ്രത്യവായങ്ങൾ, വിഘ്നങ്ങൾ, ദോഷങ്ങൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അത് ചെയ്താൽ മതി, അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഫലമില്ല എന്ന് പറയുന്നു. ആ കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ചെയ്യുന്നത് മീമാംസയിലാണ്. മീമാംസകർ അങ്ങനെ പറയുമ്പോൾ പിന്നെ നിത്യ നൈമിത്തിക കർമ്മങ്ങളുടെ ഫലത്യാഗം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഫലമേ ഇല്ലെങ്കിൽ ഇവിടെ ഫലത്യാഗം സാധ്യമല്ലല്ലോ എന്നാണ്. യഥാ വന്ധ്യായാഹ പുത്രത്യാഗ, വന്ധ്യ പുത്രനെ തിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്, പുത്രനില്ലാത്തതാണ് വന്ധ്യ. അതുപോലെ കർമ്മത്തിന് ഫലമേ ഇല്ലെങ്കിൽ പിന്നെ അവനെ ത്യജിക്കുക എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്നാണ്. നൈഷദോഷ, ഇവിടെ ഭാഷ്യകാരം പറയുന്നു അങ്ങനെ ഒരു ദോഷം നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിത്യാനാം അഭികർമ്മണാം ഭഗവത ഫലവത്വ ഇഷ്ടത്വ. നിത്യകർമ്മങ്ങൾക്കും ഭഗവാൻ ഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കാരണം ഇവിടെ തന്നെ പറയുന്നുണ്ട് നിത്യകർമ്മങ്ങൾക്ക് ഫലമുണ്ടെന്ന്. പാവനാനി മനീഷിണ, മനുഷ്യനെ പാവനാനി എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അതനുഷ്ഠിക്കുന്ന ജീവന്മാരെ അത് ശുദ്ധീകരിക്കുന്നു. നിത്യകർമ്മങ്ങൾക്കും ശുദ്ധീകരിക്കുന്നതിനുള്ള കഴിവുണ്ട്. ചിത്തശുദ്ധിക്ക് നിത്യകർമ്മങ്ങൾ ഉപകരിക്കുന്നതാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അതുകൊണ്ട് നിത്യകർമ്മങ്ങൾക്ക് ഫലമുണ്ട്, അതുകൊണ്ട് നിത്യനൈമിത്തിക കർമ്മങ്ങളുടെ ഫലത്യാഗം, അതാണ് ത്യാഗമെന്ന് പറയുന്നത്. പക്ഷിതി ഭഗവാൻ അടുത്തിനി പറയും, അനിഷ്ടം ഇഷ്ടം മിശ്രഞ്ച ത്രിവിധ കർമ്മണഫലം വിധി നത് സന്യാസിനാം കുചിത്. സന്യാസികൾക്ക് അല്ലെങ്കിൽ ത്യാഗികൾക്ക് ഭവത്യ അത്യാഗിനാം പ്രേത്യ നത് സന്യാസിനാം കുചിത്. അനിഷ്ടം ഇഷ്ടം മിശ്രം ഈ രൂപത്തിൽ വരുന്ന കർമ്മഫലം അത് ത്യാഗികൾക്കല്ല അത്യാഗികൾക്കാണെന്ന് പറയുന്നു. അപ്പോൾ ത്യാഗികൾക്ക് കർമ്മഫലം ഇല്ല എന്നവിടെ പറയുന്നുണ്ട്. നിത്യകർമ്മങ്ങൾക്കും ഫലത്തെക്കുറിച്ചും ആ ഫലത്യാഗം നിത്യകർമ്മങ്ങളുടെ ഫലത്യാഗത്തെക്കുറിച്ചും എല്ലാം ഭഗവാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്റെ വ്യാഖ്യാനം ശരി തന്നെയാണ്. നിത്യ നൈമിത്യ കർമ്മങ്ങളുടെ ഫലത്യാഗം, അതാണ് ഇവിടെ ത്യാഗം എന്ന് സന്യാസ ത്യാഗ ശബ്ദങ്ങൾക്ക് അർത്ഥം പറഞ്ഞു. ഇതി സന്യാസിനാമേവ ഹി കേവലം കർമ്മഫല അസംബന്ധം ദർശയൻ അസന്യാസിനാം നിത്യകർമ്മഫലപ്രാപ്തിയും ഭവത്യ അത്യാഗിനാം പ്രേത്യേകി ദർശയതി. കർമ്മഫല അസംബന്ധം, കർമ്മഫല ബന്ധമില്ലാതെ വരുന്ന ആർക്ക്? സന്യാസിനാമേവ, സന്യാസിമാർക്ക്, ത്യാഗികൾക്ക് മാത്രം. അങ്ങോട്ട് ചെല്ലുമ്പോൾ സന്യാസത്യാഗ ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തിൽ തന്നെ പറയും. ഈ ശ്ലോകത്തിലും അങ്ങനെയാണ്, ഭവത്യ അത്യാഗിനാം, അത്യാഗികൾക്ക് അത് സന്യാസിനാം എന്ന് പറഞ്ഞ് സന്യാസ ത്യാഗ ശബ്ദങ്ങളെ ഒരേ അർത്ഥത്തിൽ പറയുന്നുണ്ട്. സന്യാസിനാമേവ ഹി കേവലം കർമ്മഫല അസംബന്ധം ദർശയൻ അസന്യാസിനാം നിത്യകർമ്മഫല പ്രാപ്തിയും അസന്യാസികൾക്ക്, അവർ സന്യാസികളല്ലെങ്കിൽ അവർക്ക് നിത്യകർമ്മത്തിന്റെ ഫലം വരും. ഭവത്യ അത്യാഗിനാം പ്രേത്യ ഇതി ദർശയതി. കർമ്മഫലം സന്യാസിമാരിൽ നിന്ന് മാത്രമേ ഒഴിയുന്നുള്ളു, അല്ലാത്തവർക്കെല്ലാം കർമ്മഫലം വരും എന്ന് പറയുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ കാമ്യകർമ്മങ്ങളുടെ ത്യാഗം എന്ന് പറയുമ്പോൾ അത് കർമ്മങ്ങളുടെ സ്വരൂപത്യാഗം, കർമ്മത്തെ തന്നെ ചെയ്യാതിരിക്കുക, അതാണ് സ്വരൂപത്യാഗം എന്ന് പറയുന്നത്. ഈ കർമ്മത്യാഗത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായമാണ് ഉള്ളത്. അത് കർമ്മങ്ങളുടെ സ്വരൂപത്യാഗം വേണമെന്നുള്ള പക്ഷക്കാരനാണ് ഭാഷ്യകാരൻ. കർമ്മങ്ങളെ തന്നെ പാടെ ഉപേക്ഷിക്കുന്നു, അതിന് സ്വരൂപത്യാഗം എന്ന് പറഞ്ഞു. ഫലത്യാഗം അല്ലെങ്കിൽ സംഘത്യാഗം എന്ന് പറയുന്നതാണ് മറ്റൊരു പക്ഷം. അവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, കർമ്മങ്ങളുടെ ഫലത്തെ ത്യജിച്ചാൽ മതി, അല്ലെങ്കിൽ കർമ്മങ്ങളോടുള്ള സംഘത്തെ ത്യജിച്ചാൽ മതി. ഇത് രണ്ടാമത്തെ പക്ഷം. ആ രണ്ട് പക്ഷമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ രാമാനുജാചാര്യനും മറ്റും സംഘത്യാഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സ്വരൂപത്യാഗത്തിനല്ല. അതായത് നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് അവരുടെ പക്ഷം. അതിന് സ്വരൂപേണ ത്യജിക്കേണ്ട കാര്യമില്ല, ഫലത്യാഗം അല്ലെങ്കിൽ സംഘത്യാഗം മതി എന്നാണ് അവരുടെ പക്ഷം. ഭാഷ്യകാരൻ അങ്ങനെയല്ല, അതിനെ ത്യജിക്കണമെന്നാണ്. അതാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ വ്യാഖ്യാനിക്കുന്നത്. വീണ്ടും ആ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുന്നു. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മപ്രാഹുർമനീഷിണഃ യജ്ഞദാനതപകർമ്മ നത്യാജ്യമിതി ചാപരേ. ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, ചിലർ സന്യാസത്തെയും ത്യജിച്ചിട്ടുണ്ടെന്നാണ്. ആ സന്യാസത്തെ ത്യജിച്ചവർ പറയുന്നു എന്താണ്, ഗുരു എല്ലാം അറിയുന്ന ആളാണ്, അതുകൊണ്ട് ഗുരുവിനെക്കുറിച്ച് അറിയാമായിരുന്നു, എന്നിട്ടും ഗുരു എനിക്ക് സന്യാസം തന്നു, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്റെ കുറ്റമല്ല. എന്ന് പറഞ്ഞ് സന്യാസത്തെ ത്യജിക്കുന്നവരുണ്ടെന്നാണ്. അങ്ങനെ ഒരു സന്യാസി പറയുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. കാരണം ഒരു സന്യാസി വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, കാരണം അത് ഗുരു അറിയേണ്ടതാണ്, ഇവൻ സന്യാസത്തിന് ചോദ്യത്തിന്റെ താല്പര്യം ഇതാണ്, സന്യാസത്തിന് ഇവൻ യോഗ്യനാണോ എന്ന് ഗുരു അറിയണം. അപ്പോൾ എന്തായാലും ഗുരു അറിയുന്ന ആളാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ സന്യാസം കൊടുത്തു. സന്യാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ തെറ്റുകൾ വരുന്നു. അത് പറയുന്നത് എന്താണ്, ഗുരു എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ സന്യാസം തന്നത്, അപ്പോൾ ഞാൻ എന്തെങ്കിലും പിശകുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്യാസ മാർഗത്തിൽ എന്നെ നയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ കുറ്റം ഗുരുവിനാണോ അതോ ശിഷ്യനാണോ എന്നാണ്. സന്യാസം കൊടുക്കുന്ന ഗുരുവിന്റെ തകരാറാണോ അതോ ശിഷ്യന്റെ തകരാറാണോ, ഈ പറയുന്ന ശിഷ്യന്റെ തകരാറാണോ എന്നാണ്. ഇതിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ മുമ്പൊരു സന്യാസിയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഫോണിൽ സന്യാസം ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും. പലരും ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ സന്യാസം കൊടുക്കുന്നത്, കാരണം സന്യാസം സ്വീകരിച്ചിട്ട് അവർ സന്യാസത്തിന് യോജിക്കാത്ത പല പ്രവൃത്തികളും ചെയ്യുന്നു. അത് അങ്ങനെയാണെങ്കിലും എന്താണ് ഒരു സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ടുള്ള ഒരു സംസ്കാരം, ആ സംസ്കാരം അവനുണ്ടാകുമല്ലോ ഈ ജന്മത്തിൽ അത്രയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് സന്യാസം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആ ഗുരുവിന്റെ സങ്കല്പം എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ ആധ്യാത്മിക മാർഗത്തിൽ അല്ലെങ്കിൽ സന്യാസ മാർഗത്തിൽ ഒരു ഗുരു നയിക്കുന്നത് അയാൾ പരമയോഗ്യനാണെന്ന് കരുതിയിട്ടല്ല, മറിച്ച് അയാൾക്ക് ശരിയാകുന്നതിനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. പൊതുവെ അങ്ങനെയാണ്, പരമയോഗ്യന്മാരെ കണ്ടെത്തി സന്യാസം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്, കിട്ടത്തവന്. അപ്പോൾ ഒരാൾക്കതിനോട് ആഭിമുഖ്യമുണ്ട്, അഭിരുചിയുണ്ട്, എന്നാൽ വേണ്ടത്ര യോഗ്യത ഇല്ലെങ്കിലും കൊടുക്കും. കാരണം ആ ധർമ്മം അയാൾ കുറേയെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ സ്വല്പമപ്യസ്യ ധർമ്മസ്യ എന്നുള്ള ഈ ന്യായമനുസരിച്ച് ഈ ധർമ്മം കുറേയെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് മുന്നോട്ടൊരു ഗതി ഉണ്ടാകും എന്നുള്ള ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഒരിക്കലും അത്തരം സന്ദർഭങ്ങളിൽ ശിഷ്യന്മാരുടെ യോഗ്യതയല്ല പ്രധാനം, മറിച്ച് ഗുരുക്കന്മാരുടെ കൃപയാണ് അവിടെ പ്രധാനമായിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ ഒരാളെന്ത് ചെയ്യുന്നു, എനിക്ക് ആധ്യാത്മികമായ ഉപദേശം തന്നത് അല്ലെങ്കിൽ എന്നെ മന്ത്രദീക്ഷ തന്നത് സന്യാസം തന്നത് ഇതെല്ലാം എന്താണ് എന്റെ യോഗ്യത കൊണ്ടാണ് എന്ന് ധരിക്കുന്നിടത്താണ് പിശക്. യോഗ്യനല്ല എന്ന് കണ്ടാലും എന്താണ് ഗുരുക്കന്മാരങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുകയും സന്യാസം കൊടുക്കുകയും ചെയ്യും. അഹൈതുക ദയാസിന്ധു എന്ന് പറയും, ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നതാണ്. അഹൈതുകമായ അകാരണമായ ദയ അവർക്കുണ്ടെന്ന് വെച്ചാൽ ദയ അല്ലെങ്കിൽ കരുണ അർഹിക്കുന്നതിന് ഉള്ള നിമിത്തങ്ങളൊന്നും ഇവന് കാണുന്നില്ലെങ്കിലും അവർ ചിലപ്പോൾ അവരിൽ കാരുണ്യം ചൊരിയും. അതാണ് അകാരണമായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഹൈതുകമെന്ന് പറയുന്നത്. അവൻ സൽപാത്രമാണോ എന്നൊന്നും ചിലപ്പോൾ നോക്കിയെന്ന് വരത്തില്ല. കേവലമായ ജീവനോടുള്ള കാരുണ്യം കൊണ്ട് മാത്രം ഗുരുക്കന്മാരങ്ങനെ ചെയ്യാറുണ്ട്. ആ കാരുണ്യത്തെ ഉൾക്കൊള്ളാതെ ഒരു സംസ്കാരമാണ് അവൻ ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവന് കിട്ടിയതിനെ അവനെ ഉപയോഗപ്പെടുത്തത്തില്ല. വീണ്ടും അവന്റെ സംസ്കാരവും വാസനയും അനുസരിച്ച് ഉപദേശങ്ങളെ കൊടുക്കുന്നതിന് പലപ്പോഴും ആ സംസ്കാരത്തെയും വാസനയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊന്ന് മെരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാം എന്നുള്ള ഉദ്ദേശത്തിലല്ല. അപ്പോൾ അത് മെരുക്കുന്നതിന് അവനൊരവസരം കൊടുക്കുകയാണ്. പക്ഷെ അവൻ അത് ഉപയോഗപ്പെടുത്താതെ, ആ കാരുണ്യത്തെ ഉപയോഗപ്പെടുത്താതെ വീണ്ടും അവൻ്റെ ദുഷിച്ച സംസ്കാരങ്ങളെയും ഒക്കെ വളർത്തുകയാണെങ്കിൽ ഏത് പ്രവൃത്തിക്കും ഒരു ന്യായീകരണം വേണം. കാരണം ഒരുവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പുറമേ അവനത് തെറ്റല്ല എന്നൊക്കെ ഭാവിച്ചാലും അവൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരും, താനിത് ചെയ്യുന്നത് ശരിയല്ലോ എന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അവൻ്റെ വാസനയും മറ്റും അവനെ ശക്തമായി ആ തെറ്റിന് പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ സ്വയം സമാധി ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നീ എഴുതിയിരിക്കുന്ന എന്താണ്? ഗുരുവിനെല്ലാം അറിയാം, ഞാൻ എന്റെ സംസ്കാരമനുസരിച്ച് പ്രവർത്തിക്കും, ഇതെല്ലാം ഗുരുവിന് അറിയാമായിരുന്നു, എന്നിട്ടും ഗുരു എന്നെ ഉപദേശിച്ചു, എനിക്ക് ദീക്ഷ തന്നു, സന്യാസം തന്നു, അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഇതൊന്നും എന്റെ കുറ്റമല്ല എന്ന് പറയുന്നു. ഒരിക്കലും ദീക്ഷ കൊടുക്കുന്നത് കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണ് ഇത് തെറ്റാണ് എന്ന് തോന്നിയിട്ട് വീണ്ടും അയാൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, അയാൾക്ക് ഇനിയും നരക അനുഭവങ്ങൾ ഇനിയും ഉണ്ട് എന്ന് കണക്കാക്കി അല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോ അയാൾ ആ ഗുരു കാരുണ്യത്തെ അയാൾ ഉപയോഗപ്പെടുത്തുന്നില്ല, അത് ഉപയോഗിച്ച് അയാൾ നേരെ പോകാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതൊരിക്കലും ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ, അതായത് ജീവന്മാരുടെ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ജീവന്മാരുടെ ദുർവാസനകളെയോ ദുഷ്പ്രവൃത്തികളെയോ ദുശ്ചിന്തകളെയോ ഒന്നും ശാസ്ത്രം പിന്തുണയ്ക്കുന്നതല്ല. അതിനെല്ലാം ഉത്തരവാദി അവരുടെ പൂർവ്വ സംസ്കാരമാണ്. അതിന്റെ ഗുണവും ദോഷവും അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗുരുക്കന്മാരുടെ അഹൈതുകമായ ആ കാരുണ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അവരാ ഇച്ഛയനുസരിച്ച്, ഗുരുവിന്റെ ഇച്ഛ എന്താണ്, താൻ എങ്ങനെ പോട്ടെ എന്നല്ല, നേരെ പോകണമെന്നുള്ളതാണ്. ആ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ എത്ര ഒരു മനോഭാവം, എന്താണ് ഗുരു അറിഞ്ഞ് അമ്മായിരുന്നു ഞാൻ തെറ്റുകാരനാണെന്ന്, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നു, അതെന്റെ കുറ്റമല്ല എന്ന് പറയുന്നത് അവിവേകമാണ്. അങ്ങനെ പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും അവർ സ്വയം കരുതരുന്നതൊരു ന്യായീകരണമാണ്. തെറ്റുകളെ ന്യായീകരിക്കുന്നതിനുള്ള ഒരു സിദ്ധാന്തവും അത് അവർക്ക് ഉപകരിക്കത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും പറയാൻ മാത്രമേ ഉപകരിക്കത്തുള്ളൂ. ആത്മകല്യാണത്തിന്, ആത്മശ്രേയസിന് ഇത്തരം ന്യായീകരണങ്ങളൊന്നും ഉപകരിക്കത്തില്ല. പക്ഷെ ഗുരുക്കന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. ബാഹ്യമായി നമ്മുടെ ദൃഷ്ടിയിൽ അനർഹൻ എന്ന് തോന്നുന്നവർക്കിരെയും അവരനുഗ്രഹിക്കും. അത് മറ്റൊരു വിഷയമാണ്. അത് എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു പലരും ചിന്തിക്കും. അവൻ ഇത്രയും മോശക്കാരനായി, എന്നിട്ട് അവനോട് എന്തുകൊണ്ട് ഇത്രയും വലിയ വാത്സല്യം, സ്നേഹം, കാരുണ്യം എല്ലാം കാണിക്കുന്നു എന്ന് നമ്മൾ മാറിയെന്ന് ചിന്തിക്കും. അത് നമുക്കറിയാൻ പറ്റിയൊരു വിഷയമല്ല. ചിലപ്പോൾ ശിഷ്ടന്മാരോട് കാണിക്കുന്നതിൽ കൂടുതൽ താല്പര്യം ദുഷ്ടന്മാരോട് കാണിച്ചെന്ന് വരും. നമുക്കിത്രമാത്രമേ മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? അവരുടെ പൂർവ്വകർമ്മങ്ങളെയും അവരുടെ ആർജിത സംസ്കാരത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടും അവന്റെ ഭാവി നന്മയ്ക്ക് വേണ്ടി ഗുരുക്കന്മാർ അങ്ങനെ കാരുണ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതവരുപയോഗിക്കണം. പൗരുഷം കൊണ്ട് ഓരോരുവനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതവൻ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ തന്റെ ഇച്ഛാശക്തി കൊണ്ട് താൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ആധ്യാത്മിക ശാസ്ത്രം അവനവന്റെ തിന്മകളെ ന്യായീകരിക്കുന്നതിനുള്ളതല്ല. ഇതെല്ലാം അതാണ്, അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. എല്ലാം വെറും ബാലിശമായ ചിന്തകളാണ്. ഇവിടെ പറയുന്നു, വീണ്ടും ഭഗവാൻ ഓരോ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുകയാണ്. കർമ്മത്യാഗത്തെക്കുറിച്ച് അവസാന സ്വന്തം അഭിപ്രായം പറയും. ത്യാജ്യം തക്തവ്യം ദോഷവത് ദോഷവാസ്യ അസ്ഥിതി ദോഷവത് കിം തത് കർമ്മ ബന്ധഹേതുത്വ സർവമേവ. ത്യാജ്യം ദോഷവത് ദോഷവത് കർമ്മത്യാജ്യം എന്നുള്ളതിലൂടെ രണ്ടു തരത്തിൽ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു. ദോഷ ശബ്ദത്തിന് ശേഷം വന്നിരിക്കുന്ന വത് എന്നുള്ള പ്രത്യയം രണ്ടർത്ഥത്തിൽ വരാറുണ്ട്. ഒന്ന് ദോഷം ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ, ആ അർത്ഥത്തിലാണ് ആദ്യം വ്യാഖ്യാനിക്കുന്നത്. ദോഷോ അസ്യ അസ്ഥിതി ദോഷവത്. ദോഷം ഉള്ളത് എന്നുള്ളത് കൊണ്ട് തക്തവ്യം ഹിന്ദത്തെന്താണ് കർമ്മ ബന്ധഹേതുത്വ സർവമേവ എന്ന് ചില മനീഷികൾ പറയുന്നു. കർമ്മത്തിൽ ദോഷമുണ്ട്, അതുകൊണ്ട് ത്യജിക്കണം എന്നാണ്. ഇപ്പോൾ യാഗാദി കർമ്മങ്ങളെക്കുറിച്ച് പലരും സാഖ്യന്മാരും മറ്റും പറയുന്നു. എന്താണ് യാഗത്തിൽ ഹിംസയുണ്ട്, പശുഹിംസ, ആട്ടിനെയും മാട്ടിനെയൊക്കെ വെട്ടിക്കൊല്ലുന്നുണ്ട് യാഗത്തിൽ. അപ്പോൾ യാഗം ചെയ്തു കഴിഞ്ഞാൽ, വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നവർ യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം തുടങ്ങിയ ഫലങ്ങൾ കിട്ടുമെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ സാഖ്യന്മാർ പറയുന്നത് എന്താണോ, അത് നിങ്ങൾ പറയുന്നത് ശരിയാകാം, പക്ഷേ യാഗത്തിൽ ഹിംസ ഉള്ളതുകൊണ്ട് ഹിംസയുടെ ഫലവും അനുഭവിക്കേണ്ടി വരും. മീമാംസകരെന്താണ് പറയുന്നത്? അല്ല, പ്രധാന ആചാര്യന്മാരുടെ സിദ്ധാന്തം യാഗത്തിലെ ഹിംസ വൈധം എന്ന് വെച്ചാൽ വിധിക്കപ്പെട്ടതാണ്. വൈധമായ ഹിംസയ്ക്ക് ദോഷമില്ല എന്നാണ് അവർ പറയുന്നത്. യാഗത്തിന് പുറത്ത് ഹിംസിച്ചാൽ ദോഷമുണ്ട്, നരകത്തിൽ പോകും. വിധിക്കപ്പെട്ട ഒന്നിന് ദോഷമില്ലെന്നാണ്. അതിന് സാഖ്യന്മാരും മറ്റും അതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല. വൈധം ആയതുകൊണ്ട് ദോഷമില്ല എന്ന് പറയുന്നത് ശരിയല്ല. യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗഫലം നിങ്ങൾക്ക് ഉണ്ടാകും, പക്ഷേ ഹിംസയുടെ ഫലം നിങ്ങൾക്ക് വേറെ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ യാഗത്തിന്റെ ഫലം സ്വർഗവും ഹിംസയുടെ ഫലമായ നരകവും രണ്ടും ഉണ്ടാകും. അതുകൊണ്ട് യാഗവും മറ്റും ദോഷമുള്ളതുകൊണ്ട് ത്യജിക്കണം, ഉപേക്ഷിക്കണമെന്ന് ചിലർ പറയുന്നുണ്ട്. അതാണ് ദോഷവും അസ്യ അസ്ഥിതി ദോഷവും ദോഷമുള്ളതാണ് കർമ്മം എന്നാണ്. അതുകൊണ്ട് ഇത് ത്യജിക്കണം കർമ്മങ്ങൾ എന്നൊരു കൂട്ടർ പറയുന്നു. അഥവാ ദോഷോ യഥാ രാഗാദി ത്യജ്യതേ തഥാ ത്യാജ്യമിത്യേകേ പ്രാഹുരും മനീഷിനഹ പണ്ഡിതാഹ. ഇതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാം. ദോഷവത് എന്ന് പറയുന്ന ദോഷ ശബ്ദത്തിന് ശേഷം വന്നിരിക്കുന്ന ആ വത് എന്ന് പറയുന്ന പ്രത്യയത്തിന് പോലെ എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടു തരത്തിൽ ഉപയോഗിക്കും. ബ്രാഹ്മണവത് ക്ഷത്രിയോ അധീതേ ബ്രാഹ്മണനെ പോലെ ക്ഷത്രിയൻ അധ്യയനം ചെയ്യുന്നു എന്നെല്ലാം ഉള്ള ഉദാഹരണങ്ങൾ പറയും. അതുപോലെ ദോഷവത് ദോഷത്തെ പോലെ, അങ്ങനെ എന്നുവെച്ചാൽ ദോഷത്തെ എങ്ങനെയാണോ ത്യജിക്കുന്നത്, ദോഷോ യഥാ രാഗാദി, ദോഷത്തെ എങ്ങനെയാണോ ത്യജിക്കുന്നത് തഥാ ത്യാജ്യം, അതുപോലെ കർമ്മത്തെയും ത്യജിക്കേണ്ടതാണ്. ഈത്യേകി പ്രാഹുരും മനീഷിനഹ പണ്ഡിതാഹ. ചില പണ്ഡിതന്മാർ സാഖ്യാദി ദൃഷ്ടിം ആശ്രിതാഹ, സാഖ്യന്മാരുടെയും മറ്റും തത്വശാസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് അധികൃതാനാം കർമ്മിണാം അഭി, കർമ്മത്തിൽ അധികാരികളായിട്ടുള്ളവർ കൂടി അത് ത്യജിക്കണം എന്ന് ചിലർ പറയുന്നു. കർമ്മമേ വേണ്ട എന്നുള്ളൊരു പക്ഷമാണ് എന്ന് പറഞ്ഞാൽ, ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത് കർമാധികാരികളെ കുറിച്ചെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതിനി വ്യക്തമാക്കും. ഇവിടെ ഈ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും കർമ്മത്തിന് അധികാരിയായിട്ടുള്ള, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആരാണ് കർമ്മത്തിന് അധികാരി, അജ്ഞൻ. ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് അജ്ഞനാണ് കർമ്മത്തിന് അധികാരി. അപ്പോൾ അജ്ഞന്മാരായ കർമാധികാരികളെ സംബന്ധിച്ച് പറയുകയാണ്. കർമ്മത്തിൽ ദോഷമുള്ളതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ കർമ്മവും മറ്റ് ദോഷങ്ങളെപ്പോലെയാണ് അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം. രണ്ടു തരത്തിൽ പറയുന്നു. രണ്ടു തരത്തിലായാലും താല്പര്യം എന്താണ്? അവിടെ ദോഷമുണ്ട്, അതുകൊണ്ട് കർമ്മങ്ങളെ ഉപേക്ഷിക്കണം എന്നാണ്. അതാണ് ത്യാജ്യം ദോഷവ ഇത്യേകേ കർമ്മ പ്രാഹുർ മനീഷിനാഹ. ദോഷവ കർമ്മ ത്യാജ്യം ഇതി ഏകേ മനീഷിണ പ്രാഹു. ദോഷമുള്ള കർമ്മം അല്ലെങ്കിൽ ദോഷം പോലെ കർമ്മത്തെയും ത്യജിക്കണം എന്ന് ചില മനീഷികൾ പണ്ഡിതന്മാർ പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അർജുനൻ ചോദിക്കുന്നത് എന്താണ് ത്യാഗം, എന്താണ് സന്യാസമെന്നാണ്. അവിടെ നേരിട്ടൊരു മറുപടി അങ്ങ് പറയുകയല്ല, അതിനെ വിശദീകരിച്ച അവസാനം ആ മറുപടി കൊണ്ട് എത്തിക്കുകയാണ്. തത്രൈവ യജ്ഞദാന തപ കർമ്മന ത്യാജ്യം ഇതി ചാപരേ. ഇനി മറ്റു ചില അപരേ മനീഷിനഹ, മറ്റു ചില പണ്ഡിതന്മാരെന്താണ് പറയുന്നത്? യജ്ഞദാന തപകർമ്മങ്ങൾ ത്യജിക്കരുത്. കർമ്മിണ ഏവ അധികൃതാൻ അപേക്ഷ ഏതേ വികല്പ. ഇതാണ് ഇവിടെയാണ് ആചാര്യസ്വാമികൾ തന്റെ സിദ്ധാന്തം പറയുന്നത്. ഈ പറയുന്ന വികല്പങ്ങൾ എന്ന് വെച്ചാൽ പലപക്ഷങ്ങൾ, നാനാപക്ഷങ്ങൾ. ഈ പറയുന്നതെല്ലാം കർമ്മത്തിൽ അധികാരിയായിട്ടുള്ളവരെ ഉപേക്ഷിച്ചിട്ടാണ്. അവരാരാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അജ്ഞന്മാരായ കർമാധികാരികളെ ഉദ്ദേശിച്ച് പറയുകയാണ്. നതു ജ്ഞാനനിഷ്ഠാൻ വിദ്ധായിനഹ സന്യാസിനു അപേക്ഷ. ഈ പറയുന്ന ഒന്ന് സന്യാസിമാരെ സംബന്ധിച്ചല്ല, ജ്ഞാനനിഷ്ഠന്മാരെ സംബന്ധിച്ചല്ല. വിദ്ധായികൾ എന്ന് പറഞ്ഞാൽ സന്യാസികൾ, വിദ്ധാനം ചെയ്തവർ, കർമ്മത്തെ ത്യജിച്ചവർ. വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി എന്നെല്ലാം ശ്രുതി പറയുന്നു. വിദ്ധാനം ചെയ്തിട്ട് കർമ്മമാർഗത്തെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാചര്യം സ്വീകരിക്കുന്ന സന്യാസിമാരെ കുറിച്ച്, അവരെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. ത്യാഗം സന്യാസം തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്ന അവരെ കുറിച്ചല്ല എന്നാണ്. ജ്ഞാനയോഗേന സംഖ്യാനാം നിഷ്ഠ പുര മയാ പ്രവൃത്ത ഇതി കർമ്മ അധികാരാത് അബോധൃതായി ന താൻ പ്രതി ചിന്ത. ജ്ഞാനയോഗേന സംഖ്യാനം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, സംഖ്യന്മാർക്ക് ജ്ഞാനയോഗമാണെന്ന് പറഞ്ഞു. അപ്പോ കർമാധികാരാത് അബോധൃത, കർമാധികാരത്തിന് പുറത്തുള്ളവർ എന്നുവെച്ചാൽ കർമ്മത്യാഗികൾ, ജ്ഞാനനിഷ്ഠന്മാർ ആരാണോ താൻ പ്രതി എന്ന ചിന്തയും അവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ ത്യാഗം സന്യാസം എന്നെല്ലാം പറയുന്നത് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വാസ്തവത്തിലുള്ള സന്യാസിമാരെ മുൻനിർത്തിയല്ല എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. മറിച്ച് അജ്ഞന്മാരായ കർമാധികാരികളെ ഉദ്ദേശിച്ചിട്ടാണെന്നാണ്. ഇതാണ് രാമാനുജാചാര്യനും മറ്റിവിടെ സ്വീകരിക്കാത്തത്. കാരണം അദ്വൈത മതമനുസരിച്ച് എന്താണ് യജ്ഞദാന തപസ്സുകൾ മരണം വരെ അനുഷ്ഠിക്കണം എന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്യാസത്തിന് അർത്ഥമില്ലാതെ വരും. അദ്വൈതി ആയ ആചാര്യസ്വാമികളുടെ അഭിപ്രായത്തിൽ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? യജ്ഞദാന തപസ്സുകളുടെയും സ്വരൂപേണയുള്ള ത്യാഗമാണ്. അതനുഷ്ഠിക്കേണ്ട ആവശ്യമേ ഇല്ല സന്യാസി. ആര് സന്യാസി എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനനിഷ്ഠൻ. മുമുക്ഷു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുമുക്ഷു ശ്രവണാദികളിൽ മാത്രം നിഷ്ഠയുള്ളവൻ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു. യജ്ഞദാന തപസ്സുകളെല്ലാം ഉപേക്ഷിക്കുന്നു, ജ്ഞാനനിഷ്ഠ മാത്രം മതിയാകും, അതാണ് സന്യാസി. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? അത് ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ, യജ്ഞദാന തപകർമ്മം ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അവ ഇവിടെ സന്യാസിയെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, മുഖ്യ സന്യാസിയെ കുറിച്ചല്ല. സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസം, ജ്ഞാനനിഷ്ഠ, മുമുക്ഷു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ പറയും. അപ്പൊ ഇവിടെ ആചാര്യസ്വാമിയുടെ അഭിപ്രായ പ്രകാരം ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത് മുഖ്യ സന്യാസിയെ കുറിച്ചല്ല, അജ്ഞനായ ഒരുവന് കർമാധികാരിയെക്കുറിച്ചാണ്. അതാണ് താൻ പ്രതി ന ചിന്ത. ഇവിടെ അർജുനന്റെ ചോദ്യവും അതിനനുസരിച്ച് ഭഗവാന്റെ മറുപടിയും എല്ലാം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. അതുകൊണ്ട് എന്താണ് അദ്വൈതിക്കുണ്ടാകുന്ന പ്രയോജനം? സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് സിദ്ധമാകും. ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്, എന്താണോ സർവകർമ്മ സന്യാസപൂർവക ആത്മജ്ഞാന നിഷ്ഠ ഏവ മുക്തി. അതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം. സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ. അപ്പോൾ ആ സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ചോദിക്കും, സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ഫലത്തെ ത്യജിച്ചാൽ മതിയോ, നിസ്സംഗമായി കർമ്മം ചെയ്താൽ മതിയോ? പോരാ, കർമ്മത്തെ സ്വരൂപേണ ത്യജിക്കണം, കർമ്മം അനുഷ്ഠിക്കാനേ പാടില്ല. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. രാമാനുജാചാര്യനും മറ്റും പറയുന്നത് എന്താണ്? യജ്ഞദാന തപസ്സുകൾ മരണം വരെ അനുഷ്ഠിക്കണം, യാവജ്ജീവം, മരിക്കുന്നവരെ ഇത് അനുഷ്ഠിക്കാം. അതാണ് അവരുടെ പക്ഷം. അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല, ഭാഷ്യകാരന്റെ അഭിപ്രായം ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ ചർച്ച മുഴുവൻ അവരെ കുറിച്ചാണ്, അജ്ഞന്മാരെ കുറിച്ചാണ് എന്നാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം അതിനൂടെ പറയുന്നു, ജ്ഞാനയോഗീന സാഖ്യാനാം നിഷ്ഠ. സാഖ്യന്മാർക്ക് ജ്ഞാനയോഗം എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ സർവകർമ്മ സന്യാസം. അത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള സർവകർമ്മ സന്യാസിയെക്കുറിച്ചല്ല, അജ്ഞനെക്കുറിച്ചാണ് എന്നാണ്. അവിടെ ചോദ്യം ചോദിക്കുന്നു, ഭാഷ്യത്തിൽ നിന്ന് കർമ്മയോഗേന യോഗിനാമിത്യ അധികൃത പൂർവം വിഭക്ത നിഷ്ഠ വിഹ സർവശാസ്ത്ര ഉപസംഹാര പ്രകരണ യഥാ വിചാരിയന്തേ തഥാ സാഖ്യാ വിജ്ഞാനനിഷ്ഠ വിചാരിയന്താം തേഷാം മോഹ ദുഃഖ നിമിത്തത്യാഗാനുപത്തേഹി. ഇവിടെ തൊട്ടുമുമ്പ് ഭാഷ്യകാരം പറഞ്ഞ എന്താണ്? ജ്ഞാനയോഗേന സാഖ്യാനാം എന്ന് സർവകർമ്മ സന്യാസികളെ കുറിച്ച് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് അജ്ഞന്മാരെ കുറിച്ചാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറയുന്നു, കർമ്മയോഗേന യോഗിനാം, കർമ്മയോഗം കൊണ്ട് യോഗികൾ എന്ന് ഇത്യാധികൃതാഹ അധികാരികൾ, കർമാധികാരികൾ, അജ്ഞന്മാരെക്കുറിച്ചും പൂർവ്വം വിഭക്ത നിഷ്ഠ അവരുടെ നിഷ്ഠയെക്കുറിച്ചും നേരത്തെ പറഞ്ഞല്ലോ വേർതിരിച്ച്. അപ്പൊ ഇഹ സർവശാസ്ത്ര ഉപസംഹാര പ്രകരണ യഥാ വിചാരിയന്തി, അവരെ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യുന്നു. കർമ്മയോഗികളെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ ചർച്ച ചെയ്യുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ട് തഥാ സാഖ്യാഭിജ്ഞാനനിഷ്ഠ വിചാരിന്തം, അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനനിഷ്ഠന്മാരായ സർവകർമ്മ സന്യാസികളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാലോ? ഒരാൾ ചോദിക്കുകയാണ്. ഭാഷ്യകാരം പറയുന്നത് എന്താണ്? ഇവിടെ ചർച്ച ചെയ്യുന്നത് സർവകർമ്മ സന്യാസത്തെക്കുറിച്ചല്ല, അജ്ഞന്മാരുടെ കർമ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരാൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് പറഞ്ഞു? കാരണം സർവകർമ്മ സന്യാസത്തെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തതുകൊണ്ട്. ഒരാൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അജ്ഞന്മാരെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണെങ്കിലോ? എന്നാ അത് ശരിയല്ല. തേഷാം മോഹ ദുഃഖ നിമിത്ത ത്യാഗ അനുപത്തേഹി. കാരണം അടുത്തിവിടെ ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ മോഹദുഃഖങ്ങളെക്കുറിച്ചുള്ള ത്യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ജ്ഞാനനിഷ്ഠന്മാരായ സർവകർമ്മ സന്യാസികൾ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് കർമാധികാരികളെ കുറിച്ചാണ്. വിശദീകരിക്കുന്നു, നാ കായക്ലേശ നിമിത്താനി ദുഃഖാനി സാഖ്യ ആത്മനി പശ്യന്തി ഇച്ഛാദീനാം ക്ഷേത്രധർമ്മത്വനൈവ ദർശിതത്വ. കാരണം അടുത്തന്നെ താമസ രാജസ സാത്വിക ത്യാഗത്തെക്കുറിച്ച് പറയും. കായക്ലേശ നിമിത്തങ്ങളെ ഭയന്ന് അല്ലെങ്കിൽ മൂഢത കൊണ്ട് ത്യജിക്കുന്നതൊന്നും ത്യാഗമല്ല എന്ന് പറയും. ഇതൊന്നും സർവകർമ്മ സന്യാസിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നാണ്. എന്തുകൊണ്ട്? കായക്ലേശ നിമിത്താനി ദുഃഖാനി, കായക്ലേശ നിമിത്തമായിട്ടുള്ള ഈ ദുഃഖങ്ങളൊന്നും സാഖ്യാഹ എന്ന് വെച്ചാൽ ജ്ഞാനനിഷ്ഠന്മാരാണ്. ആത്മനി വശ്യന്തി തന്നെ അവർ കാണുന്നില്ല. കായക്ലേശങ്ങളെ ഭയന്നൊരാൾ ത്യജിക്കുന്നു സന്യസിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജ്ഞാനനിഷ്ഠനെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ്. ജ്ഞാനനിഷ്ഠൻ ഒരിക്കലും ഈ കായക്ലേശ നിമിത്തങ്ങളൊന്നും തന്നിൽ കാണുന്നില്ല. എന്തുകൊണ്ട് ഇച്ഛാധീന ക്ഷേത്രധർമ്മത്വനൈവ ദർശിതത്വ. കായക്ലേശങ്ങളും ഇച്ഛയും മറ്റും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നു, പക്ഷെ അതെല്ലാം ക്ഷേത്രധർമ്മമായിട്ടാണ്, ശരീരധർമ്മമായിട്ടാണ് അവർ കാണുന്നത്. ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ കായക്ലേശങ്ങളും ദുഃഖങ്ങളുമെല്ലാം ശരീരധർമ്മമായി കാണുന്ന ജ്ഞാനനിഷ്ഠന്മാര്, സർവകർമ്മ സന്യാസികൾ, അവരെ സംബന്ധിച്ച് എന്താണ്, അങ്ങനെയുള്ള ത്യാഗമൊന്നും പ്രസക്തമേ അല്ല. മോഹം കൊണ്ട് കർമ്മത്തെ ത്യജിക്കുക, അല്ലെങ്കിൽ ക്ലേശം കൊണ്ട് കർമ്മത്തെ ത്യജിക്കുക, അതൊന്നും അവരെ സംബന്ധിച്ച് പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. ഇവിടെ അത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം കർമാധികാരികളായ അജ്ഞന്മാരെ കുറിച്ചാണ് എന്നാണ്. അതസ്തേ ന കായക്ലേശ ദുഃഖഭയാ കർമ്മ പരിത്യജന്തി. അതുകൊണ്ട് എന്താണ്, ജ്ഞാനനിഷ്ഠന്മാര്, സർവകർമ്മ സന്യാസികൾ കായക്ലേശം കൊണ്ടോ മോഹം കൊണ്ടോ ഒന്നും കർമ്മത്തെ ത്യജിക്കുന്നില്ല. നാപിത്തേ കർമാണി ആത്മനി പശ്യന്തി. അവർ ഒരിക്കലും തന്നിൽ, തന്റെ സ്വരൂപത്തിൽ, ആത്മാവിൽ ഒരിക്കലും അവർ കർമ്മങ്ങളെ കാണുന്നുമില്ല. ഇങ്ങനെ നിയതം കർമ്മ മോഹാത് പരിത്യജയൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിയതമായിരിക്കുന്ന യജ്ഞദാന തപസ്സുകളെ അവർ മോഹം കൊണ്ട് പരിത്യജിക്കുന്നില്ല. അവരുടെ ത്യാഗം മോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ജ്ഞാനനിഷ്ഠന്മാരുടെ കർമ്മത്യാഗം ഒരിക്കലും മോഹം കൊണ്ടല്ല. ഗുണാനാം കർമ്മ നൈവ കിഞ്ചിത് കരോമി ഇതി ഹി തേ സന്യസ്യന്തി. അവരുടെ സന്യാസം എന്താണ്, ഈ ഗുണകർമ്മങ്ങളെ, ഗുണങ്ങളുടെ കർമ്മങ്ങളെ, അതെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ചാണ്, നൈവ കിഞ്ചിത് കരോമി ഇരി ഇത്തോ മന്യേത തത്വവി എന്നെല്ലാം മുമ്പ് പറഞ്ഞു. ആ രീതിയിലാണ് അവരുടെ സന്യാസം. അതായത് ഒരിക്കലും ജ്ഞാനനിഷ്ഠന് കായക്ലേശ ഭയം കൊണ്ടുള്ള സന്യാസമോ മോഹം കൊണ്ടുള്ള സന്യാസമോ ഇല്ല. അപ്പൊ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന സന്യാസം എന്ന് പറയുന്നത് എന്താണ്, ആത്മനിഷ്ഠ കൊണ്ട് ആത്മാവിൽ കർമ്മങ്ങളില്ല എന്ന് കാണുന്നതാണ് ഇവിടുത്തെ സന്യാസം. നൈവ കിഞ്ചിത് കരോമീതി യുക്തവും അന്യേത തത്വവിത്. അതാണ് സന്യാസം. അല്ലാതെ കർമ്മങ്ങൾ ദുഃഖമാണ്, അതെനിക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് കരുതി കർമ്മത്തെ ഉപേക്ഷിക്കുന്ന, കർമ്മത്തിൽ അത്തരത്തിലുള്ള ദോഷങ്ങൾ കണ്ടുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കർമ്മത്തെക്കുറിച്ചുള്ള മോഹം കൊണ്ട്, അജ്ഞാനം കൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് തന്റെ അനുഭവം എന്താണ്, നൈവ കിഞ്ചിത് കർമ്മമീതി, താൻ ആത്മാവാണ്, ആത്മാവിൽ കർത്തൃത്വമില്ല, അതുകൊണ്ട് എന്തിൽ കർമ്മങ്ങളൊന്നും ഇല്ല, കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിലാണ്, ക്ഷേത്രത്തിലാണ്, ഇച്ഛാദി വികാരങ്ങളെല്ലാം അവിടെയാണ് എന്നുള്ള അറിവ് കൊണ്ട് ജ്ഞാനികൾ സന്യസിക്കുന്നു. അതാണ് സന്യാസം. ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്, മോഹം കൊണ്ടുള്ള ത്യാഗം, ദുഃഖം കൊണ്ടുള്ള ത്യാഗമൊക്കെയാണ്. അതുകൊണ്ട് ഇത്തരം ത്യാഗങ്ങൾ പ്രസക്തമായിരിക്കുന്ന അജ്ഞന്മാരിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഭഗവാന്റെ സമാധാനം ആ രീതിയിൽ കാണണം, അജ്ഞന്മാരുടെ കർമ്മത്യാഗത്തെക്കുറിച്ചാണ്. വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. സർവകർമാണി മനസാ സന്യസി ഇത്യാദി ബഹി തത്വവിദ സന്യാസപ്രകാരം. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവകുറുവന്ന കാരേണ. ഇതാണ് തത്വജ്ഞാനിയുടെ സന്യാസം, പരമാർത്ഥ സന്യാസം ഇതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ പറഞ്ഞല്ലോ, ആത്മാവ് നവദ്വാരത്തോടുകൂടിയുള്ള ഈ പുരിയിൽ, എന്നുവെച്ചാൽ ഈ ക്ഷേത്രത്തിൽ, നൈവ കുറുവെന്ന കാര്യൻ, ഒന്നും ചെയ്യാതെയും ഒന്നും ചെയ്യിപ്പിക്കാതെയും ഇരിക്കുന്നു. ഇതാണ് കർമ്മസന്യാസത്തെക്കുറിച്ചുള്ള തത്വജ്ഞാനം, ആണ് തത്വവിദ സന്യാസം. തത്വജ്ഞാനിയുടെ സന്യാസം ഇതാണ്. ഇത് ആത്മനിഷ്ഠയിലുള്ള സന്യാസമാണ്. ഇതിനാണ് മുഖ്യ സന്യാസം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം. അത്തരം ഒരു സന്യാസത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യോത്തരങ്ങളെല്ലാം അജ്ഞനെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ്. തസ്മാത് ഇയേ അന്യേ അധികൃത കർമാണി കർമ്മണി അനാത്മവിദ യേഷാം ച മോഹത്യാഗ സംഭവതി കായക്ലേശ ഭയാച്ച തേവ താമസത്യാഗിനോ രാജസ്വാസ്ചേതി നിന്ദ്യന്തേ. അതുകൊണ്ട് ഈ അന്യാധികൃത കർമ്മണി കർമ്മം ചെയ്യാൻ കടപ്പെട്ടവൻ അവൻ അധികാരിയായിരിക്കുന്നവൻ, അവൻ കർമ്മം ചെയ്തേ തീരൂ. എന്തുകൊണ്ട്? അനാത്മവിധ, അവൻ ആത്മബോധമില്ല. മുഖ്യമായ സന്യാസം എന്ന് പറയുന്നത് ആത്മബോധമുള്ളവനെ സാധ്യമാകുമെന്നാണ്. ആത്മാവ് അകർത്താവാണ്, അതായത് ആത്മാവിൽ കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല എന്നറിയുന്നവന് മാത്രമേ സന്യാസം സാധ്യമാകൂ. അതിന് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ. എന്താണ്? ആത്മബോധം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു. അപ്പം നമ്മളെല്ലാം വാങ്ങിയും കൊടുക്കുകയും ചെയ്യുന്ന സന്യാസമോ? അത് കേവലം ഈ ആത്മബോധം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രം, അത് മുഖ്യമായ സന്യാസമല്ല. അതുകൊണ്ടാണ് തന്നെ സന്യാസധർമ്മം എന്ന് പറയുന്നത്. അത് ബ്രഹ്മചര്യധർമ്മം പോലെയും ഗാർഹസ്ഥ്യധർമ്മം പോലെയും ഒരു ധർമ്മമാണ്, ഒരു അനുഷ്ഠാന പദ്ധതിയാണത്. അത് ഈ പറയുന്ന യഥാർത്ഥ സന്യാസത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു ഉപായം മാത്രം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ. എന്താണ്? തത്വജ്ഞാനിയുടെ സന്യാസം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്. കർമ്മയോഗിയാണ് സന്യാസി. ഇവിടെ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സന്യാസം എന്ന് പറഞ്ഞാൽ അതിന് കർമ്മയോഗി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നമ്മൾ വാങ്ങുന്ന സന്യാസം, അല്ലെങ്കിൽ ഗുരുക്കന്മാർ കൊടുക്കുന്ന സന്യാസം, വേഷഭൂഷാദികളെല്ലാം കൊണ്ട് വേർതിരിച്ചറിയുന്ന ആ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? അത് കർമ്മയോഗത്തിനുള്ളതാണ്, മുഖ്യ സന്യാസമല്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളത് കർമ്മയോഗത്തെക്കുറിച്ചാണ്, അല്ല സന്യാസത്തെക്കുറിച്ചല്ല. എന്തുകൊണ്ട്? ഇവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനമാണ്, ആത്മനിഷ്ഠയാണ്. കർമ്മയോഗം എന്താണെന്ന് അറിയാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾ അറിയേണ്ടത് എന്താണ്? കർമ്മയോഗത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായി ഉള്ള ഒരു പ്രത്യേക ജീവിതചര്യ സ്വീകരിച്ചതുകൊണ്ടോ പ്രത്യേക വേഷഭൂഷാദികൾ ധരിച്ചതുകൊണ്ടോ ഒന്നും ഇവിടെ പറയുന്ന സന്യാസമാകുന്നില്ല, കർമ്മയോഗികളെ ആകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമെല്ലാം നമ്മൾ നിൽക്കുന്ന നിലയെക്കുറിച്ചാണ്. അതെന്താണ്? കർമ്മയോഗമാണ്. അതുകൊണ്ടാണ് കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. അദ്വൈതത്തിന്റെ മുഖ്യ സിദ്ധാന്തം അനുസരിച്ച് പോലും ഇവിടെ ഭാഷ്യകാരനും അത് തന്നെ പറയുന്നു. സർവകർമാണി മനസാസന്യസ്യ ആസ്തേ സുഖം വശി എന്ന് പറയുന്നിടത്ത് വരുന്ന ആ തത്വജ്ഞാന നിഷ്ഠ, അതാണ് സന്യാസം. ബാക്കി വരുന്ന ത്യാഗങ്ങളെല്ലാം, കുറച്ചു കാലത്തേക്ക് കർമ്മമൊന്നും ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞ് പറയുന്നതെല്ലാം എന്താണ്? അത് അജ്ഞന്റെ സന്യാസമാണ്. തസ്മാത് ഈ അന്യാധികൃത, മറ്റുള്ളവർ ആത്മനിഷ്ഠന്മാരല്ലാതെയുള്ള അധികാരികൾ. ഇവിടെ അധികാരിയായിരിക്കുന്നു കർമ്മണി, കർമ്മത്തിൽ അധികാരിയായിട്ടുള്ളവർ. ആരാണവർ? അനാത്മവിധ, ആത്മജ്ഞാനികളല്ലാത്തവർ. യേഷാം ച മോഹത്യാഗ സംഭവതി, അവരിൽ മോഹം കൊണ്ടുള്ള സന്യാസം സംഭവിക്കും. അനാത്മവിത്തുക്കളിലാണ് മോഹം കൊണ്ട് സന്യാസം സംഭവിക്കുന്നത്. മോഹമെന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട്. മോഹത്തിന് മലയാളത്തിൽ പറയുന്ന അർത്ഥം കൊടുക്കാം. അവൻ അത് കണ്ട് വളരെ മോഹിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ആഗ്രഹിച്ചു എന്നാണ്. മോഹത്തിന് ആഗ്രഹം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ രണ്ടർത്ഥവും യോജിക്കും. അവിവേകം കൊണ്ടുള്ള ത്യാഗം വരുന്നു, സന്യാസം വരുന്നു. സന്യാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എന്താണെന്ന് അറിയണമെന്ന് വലിയ ത്യാഗമില്ല, വലിയ താല്പര്യമില്ലാതെയും സന്യസിക്കും ആൾക്കാർ. പിന്നെന്താണ് സന്യാസത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മോഹം, ഒരാഗ്രഹം. സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ പല സ്വപ്നങ്ങളുമാണ്. ലോകപൂജാദികൾ സ്വപ്നം കണ്ടുകൊണ്ട് സന്യസിക്കുന്നു. അതാണ് മോഹം കൊണ്ടുള്ള ത്യാഗം എന്ന് പറയുന്നത്. മോഹത്യാഗ സംഭവതി. അപ്പൊ അന്യന്മാരിൽ മോഹം കൊണ്ടുള്ള സന്യാസം സംഭവിക്കാം. ഇന്ന് സന്യാസം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ജ്ഞാനം കൊണ്ട് എത്ര പേര് സന്യസിക്കുന്നു? മോഹം കൊണ്ടല്ലേ മനുഷ്യരെല്ലാം സന്യസിക്കുന്നു? സന്യാസത്തെ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു മോഹമാണ്. മോഹം എന്ന് വെച്ചാൽ ആഗ്രഹമാണ്. അതുകൊണ്ട് പറയുന്നു എന്താണ്, അനാത്മവിധ മോഹത്യാഗ സംഭവതി. അനാത്മജ്ഞന്മാർക്ക് മോഹം കൊണ്ടുള്ള ത്യാഗം സംഭവിക്കും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു. കായക്ലേശ ഭയാ, കായക്ലേശ ഭയം കൊണ്ട് അവർ സന്യസിക്കും. കായക്ലേശം എന്ന് വെച്ചാൽ പണിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിനെ അവർ ഭയക്കുന്നു. വേദനയുണ്ടാക്കുന്ന കാര്യമാണ് ശരീരത്തിനും മനസ്സിനുമൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അർജുനൻ ഇവിടെ ഇപ്പോൾ സന്യസിക്കാൻ വരുമ്പോഴെന്ന് കായക്ലേശ ഭയം കൊണ്ടല്ല, മുഖ്യമായിട്ട് മോഹം കൊണ്ടാണ്. അർജുനന് കർമ്മം ചെയ്യുന്നതിന് ഭയമൊന്നുമുള്ള കൂട്ടത്തിലല്ല, ക്ലേശമാണെന്ന് വരുന്ന കൂട്ടത്തിലുമല്ല, പക്ഷെ മോഹം അവിടെയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തിൽ അധികാരിയായിട്ടുള്ളവൻ കർമ്മം ചെയ്യുന്നതിന് തേവ അവരെ താമസ ത്യാഗിനോ രാജസാശ്ചേരി നിന്ദ്യന്തേ, അവരെ താമസത്യാഗികളെന്നും രാജസത്യാഗികളെന്നും പറഞ്ഞിവിടെ നിന്ദിക്കുന്നുണ്ട്. കൂടുതലും എന്താണ് ചർച്ച ചെയ്യുന്നത്, യഥാർത്ഥ സന്യാസത്തെ കുറിച്ചല്ല, അങ്ങനെ അല്ലാത്ത സന്യാസത്തെ കുറിച്ചാണ്. എന്തിന്, ഒരാൾ യഥാർത്ഥ സന്യാസത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ അയാളുടെ മുമ്പിലിരിക്കുന്നത് താമസ രാജസത്യാഗങ്ങളാണ്. ഇതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ അയാൾ ഇതിനെ സ്വീകരിക്കും. അതുകൊണ്ട് തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന സന്യാസത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താമസ രാജസ സന്യാസങ്ങളെ നിന്ദ്യന്തി ഇവിടെ നിന്ദിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിന്ദ്യന്തേ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്, നിന്ദിക്കുന്നു. ആരെ നിന്ദിക്കുന്നു? സന്യാസിമാരെ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് സന്യാസിമാരെ നിന്ദിക്കുന്നു? ഭാഷയത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നുണ്ട്, നിന്ദ്യന്തേ എന്നാണ്. ഇതിന് വേറെ എന്തെങ്കിലും അർത്ഥം പറയാൻ പറ്റൂ? നിന്ദ്യന്തേ എന്ന് പറയുന്നതാണ് മലയാളം വിദ്വാന്മാരെ പ്രത്യേകം മനസ്സിലാക്കുക, ഇത് തന്നെയാണ് മലയാളത്തിൽ നിന്ദിക്കുക എന്ന് പറയുന്നത്. സംസ്കൃതി പറഞ്ഞതുപോലെയല്ല, സംസ്കൃതത്തിൽ നിന്ദ്യന്തേ എന്ന് പറഞ്ഞ് മലയാളത്തിൽ നിന്ദിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഗീതാകാരൻ നിന്ദിക്കുന്നു എന്ന് ഭാഷ്യകാരൻ പറയുന്നു, ഭാഷ്യകാരൻ നിന്ദിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. കുറ്റം എനിക്ക് മാത്രം, മറ്റോ രണ്ടിനും രക്ഷപ്പെട്ടു, ഞാൻ നിന്ദിക്കുന്നു എന്നായി. ഇതെല്ലാം കാണാതെ പഠിച്ചു വയ്ക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ ഒരു സ്വാമി വന്ന് സന്യാസിമാരെല്ലാം നിന്ദിച്ചിട്ട് പോയി, ഞങ്ങളുടെ റെസ്പെക്റ്റ് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന അവസാനം എന്നെ കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ പറയും ഇതൊക്കെ ഞാൻ സ്വപ്നം കാണുന്നതാണ്, ഗീതാകാരനും പറഞ്ഞിട്ടില്ല ഭാഷ്യകാരനും പറഞ്ഞിട്ടില്ല, എന്റെ സ്വപ്നമാണ്, ഞാനൊരു സ്വപ്ന ജീവിയാണ് എന്ന് പറയും. അതുകൊണ്ടിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, താമസ ത്യാഗിന രാജസാശ്ചേരി നിന്ദ്യന്തേ, അങ്ങനെയുള്ള ത്യാഗികളെ എന്ന് വെച്ചാൽ സന്യാസിമാരെ ഭഗവാൻ നിന്ദിക്കുന്നു. ഭഗവാൻ അത് കൊള്ളാമോ നിന്ദിക്കുന്നത്? ഭഗവാൻ നല്ല വാക്കല്ലേ പറയാവൂ എന്ന് ചോദിക്കും. നല്ല വാക്ക് നല്ല ആൾക്കാരുടെ അടുത്ത് പറയും, ഭഗവാനായാലും ശരി, അല്ലാത്തവരുടെ അടുത്ത് അതിനനുസരിച്ച് പറഞ്ഞാലേ പറ്റുമെന്ന് ഭഗവാൻ അറിയാം, ആചാര്യസ്വാമിക്കറിയാം. അവരിൽ നിന്ന് ഞാനും അത് പഠിച്ചു പോയി, എന്റെ കുറ്റമല്ല. കർമ്മിണാം അനാത്മജ്ഞാനാം കർമ്മഫലത്യാഗ സ്തുത്യർത്ഥം സർവാരംഭ പരിത്യാഗി പറയുന്നു. കർമ്മികൾ അനാത്മജ്ഞന്മാര്, അവരോട് ഈ ത്യാഗത്തെക്കുറിച്ചൊക്കെ എന്തിനു പറയണം? അവരോട് പറയുന്നത് കർമ്മഫലത്യാഗം, കർമ്മത്യാഗമല്ല. അവർ ചെയ്യേണ്ടത് എന്താണ്? കർമ്മത്യാഗമല്ല, കർമ്മയോഗാനുഷ്ഠാനമാണ്. കർമ്മയോഗാനുഷ്ഠാനത്തിൽ എന്ത് ചെയ്യുന്നു? അവർ കർമ്മഫലത്തെ ത്യജിക്കുന്നു. അവരെ സംബന്ധിച്ച് കർമ്മഫലത്യാഗത്തെയാണ് സ്തുതിക്കേണ്ടത്, കർമ്മസന്യാസത്തെയല്ല. ശ്രദ്ധിക്കുക, അജ്ഞന്മാരുടെ മുമ്പിൽ കർമ്മസന്യാസത്തെ നിന്ദിക്കുന്നു, അതേസമയം കർമ്മഫലത്യാഗം, അതായത് കർമ്മയോഗത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഗീതയുടെ വ്യാഖ്യാനത്തിൽ ആദ്യന്തം ചെയ്തിരിക്കുന്നതാണ്, അജ്ഞന്മാരുടെ കർമ്മസന്യാസത്തെ ഇവിടെ നിന്ദിക്കുന്നു, അതേസമയം അജ്ഞന്മാരുടെ കർമ്മയോഗാനുഷ്ഠാനത്തെ സ്തുതിക്കുന്നു. അജ്ഞന്മാർ ചെയ്യേണ്ടത് കർമ്മയോഗാനുഷ്ഠാനമാണ് എന്നാണ്. ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പം, എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എഴുതിയ ഈ ചോദ്യത്തിൽ പോലും അതുണ്ട്. ഒരാൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എല്ലായിടത്തും കാണുന്ന അതാണ്. എന്താണോ, ഒരാൾ കായ് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ സന്യാസിയാണെന്ന് കരുതുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു അബദ്ധം. സന്യാസം എന്ന് പറയുന്നത് ഒരിക്കലും വാങ്ങാനോ കൊടുക്കാനോ ഉള്ളതല്ല, അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കും. കായ് വസ്ത്രം ധരിച്ചത് കൊണ്ട് ഒരാൾ സന്യാസിയാകുന്നില്ല. ഒരാളുടെ സാധനാ മാർഗത്തിൽ ഉള്ള ഒരു എന്താണ്, ഒരു യൂണിഫോം മാത്രമാണ് സന്യാസം. ശാസ്ത്രത്തിൽ സന്യാസത്തെ വളരെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഇവിടെ പറയുന്ന ആത്മവിത്തുക്കളായ മഹാത്മാക്കളുടെ സന്യാസത്തെയാണ്, അല്ല നമ്മുടെ സന്യാസത്തെയല്ല സ്തുതിക്കുന്നത്. അപ്പൊ സന്യാസി എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് കേവലം ഒരു സാധനയ്ക്കുള്ള ഒരു ഉപായം മാത്രമാണ്. അപ്പൊ ഗുരുക്കന്മാർ എന്തുകൊണ്ട് അങ്ങനെയുള്ള സന്യാസം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇതവർക്ക് സാധനയ്ക്ക് ഉപകരിക്കട്ടെ, അല്ല സന്യാസത്തിലുള്ള ഒരു അഭിമാനത്തിന് വേണ്ടിയിട്ടല്ല അത് കൊടുക്കുന്നത്. സ്വയം തന്നെ ശ്രേഷ്ഠനാണെന്ന് കരുതുന്നതിന് വേണ്ടിയിട്ടല്ല. അത് ഒരു എന്താണ്, സുരക്ഷാ കവചമാണ് അയാൾക്ക് ഈ ആധ്യാത്മിക മാർഗത്തിൽ നേരെ പോകുന്നതിന്. ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അതിൽ കവിഞ്ഞ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരാളെ വേഷം മാറ്റുന്നത് കൊണ്ട് സന്യാസിയായിരുന്നെങ്കിൽ നമ്മുടെ മോഹൻലാലൊക്കെ എന്നെ വലിയ മഹാസന്യാസിമാരായിപ്പോയിരുന്നു. അവർ എത്ര തവണ ഈ വേഷം കെട്ടിയിരിക്കുന്നു, എത്ര സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒന്ന് മനസ്സിലാക്കുക, സന്യാസത്തെ സ്തുതിക്കുന്നുണ്ട്, അതേസമയം നിന്ദിക്കുന്നുമുണ്ട്, രണ്ടുമുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്റെ പക്ഷത്തു നിന്ന് ഞാൻ യാതൊരു അപരാധവും ഇവിടെ ഒന്ന് ചെയ്തിട്ടില്ല ഉള്ള കാര്യം പറയുന്നു. ഇവിടെ ഇപ്പോ കർമ്മികൾ അനാത്മജ്ഞാനായ കർമ്മയോഗികളെ സ്തുതിക്കുന്നു. അതാണ് നമ്മൾ കർമ്മയോഗത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കർമ്മസന്യാസി എന്ന് നമ്മൾ പറയുന്നത് കർമ്മയോഗിയാണ്. നമ്മൾ സന്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കർമ്മയോഗി ആകാനേ പറ്റൂ, അവാസ്തവം നമ്മൾ ആദ്യം അംഗീകരിക്കുക. സന്യാസം സ്വീകരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ഉടനെ സന്യാസിയാകാൻ പറ്റത്തില്ല. ആ ജന്മത്തിനും കഴിഞ്ഞൊന്നും വരത്തില്ല. അനേക ജന്മങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും സന്യാസിയാകുന്നതിന്. എന്തുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് ജ്ഞാനനിഷ്ഠയാണ്. ആ ജ്ഞാനനിഷ്ഠനായി കഴിഞ്ഞാൽ പിന്നെ അയാൾ അത്യാശ്രമിയായി. അയാളെ പിന്നെ ശബ്ദം കൊണ്ട് മാത്രമേ നമ്മൾ സന്യാസി എന്ന് പറയുന്നുള്ളൂ. അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ബ്രഹ്മചാരിയെന്നോ ഗൃഹസ്ഥനെന്നോ സന്യാസിയെന്നോ ഉള്ള വ്യത്യാസമൊന്നും അവിടെയില്ല. അയാൾ അത്യാശ്രമിയാണ്. അത്യാശ്രമിയായിട്ടുള്ള സന്യാസി, അതാണ് ഇവിടുത്തെ മുഖ്യ സന്യാസി. അതിനെക്കുറിച്ചാണ് ഭാഷ്യകാരൻ പറയുന്നത് ഇവിടെ. അത് ഇവിടെ അടുത്ത വരിയിൽ വ്യക്തമാക്കും. ശ്രദ്ധിച്ചു കേട്ടോളണം. സർവാരംഭ പരിത്യാഗി മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതി ഇത് ഗുണാതീത ലക്ഷണേച പരമാർത്ഥ സന്യാസിനോ വിശേഷതത്വ. പറഞ്ഞല്ലോ, സന്യാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴുന്നത്. സന്യാസിമാരിൽ തന്നെ പരമാർത്ഥ സന്യാസിയുണ്ട്, ഒറിജിനൽ സന്യാസി, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സന്യാസി. ഇവിടെ പറയുന്നത് പരമാർത്ഥ സന്യാസിയെക്കുറിച്ചാണ്. ഇതെല്ലാം എന്റെ തലയിൽ കൊണ്ടുപോയിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. എന്നവർക്ക് ഭഗവാനെ ശങ്കരാചാര്യ പറഞ്ഞൂടെ, ഇത് വ്യാഖ്യാനിച്ച് പറയുന്ന പാവത്തിന്റെ തലയിലാണ് എല്ലാവരാകും. അവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്യും. പരമാർത്ഥ സന്യാസി എന്ന് പറയുന്നത് എന്തിനാ? പരമാർത്ഥ സന്യാസി എന്ന് പറയുന്നത് കള്ളസ്വാമിമാരുണ്ടായിട്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ പരമാർത്ഥ സന്യാസി എന്ന് പറയേണ്ട കാര്യമുള്ളൂ? നല്ലവനെന്ന് നമ്മളൊരാളെ പറയണമെങ്കിൽ വേറെ ദുഷ്ടമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ പരമാർത്ഥ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥത്തിലല്ലാത്ത സന്യാസവും ഉണ്ട്. ആ പരമാർത്ഥ സന്യാസി ആരാണെന്ന് ഇവിടെ പറയുന്നു. എന്താണ്? സർവാരംഭ പരിത്യാഗി, സർവാരംഭങ്ങളെയും പരിത്യജിച്ചവൻ. അതെങ്ങനെ? നേരത്തെ പറഞ്ഞ ഓർക്കണം, സർവകർമാണി മനസ്സി മനസാ സന്യസ്യാസ്തേ എന്ന് പറഞ്ഞു. ആത്മനിഷ്ഠൻ, മൗനി, മൗനിയായിരിക്കുന്നു ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതല്ല, അതും ആത്മനിഷ്ഠയിൽ തന്നെ എടുക്കണം. ആന്തരികമായ മൗനം, ആത്മനിഷ്ഠയിലുള്ള മൗനം. സന്തുഷ്ടോ ഏന കേനചിത്, ഏത് സന്ദർഭത്തിനും ശരി സന്തുഷ്ടനായിരിക്കുന്നു. യഥാർത്ഥ സന്യാസിക്ക് സന്യാസിയെ നിന്ദിക്കുന്നത് കേട്ട ദുഃഖമൊന്നും വരത്തില്ല, മനപ്രയാസം വരത്തില്ല. ഏത് സന്ദർഭത്തിനും അയാൾ സന്തുഷ്ടനായി തന്നെ ഇരിക്കുന്നു. എങ്ങനെ വരും? സന്യാസിയെ നിന്ദിക്കുന്ന കേട്ടാൽ അയാൾക്ക് ദുഃഖം വരും. അയാൾക്കറിയാം എന്താണ് ആ പറയുന്നതെന്ന്, ദുഃഖം വരത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, ഏന കേനചിത്, ഏത് സന്ദർഭത്തിൽ ശരി അയാൾ സന്തുഷ്ടനായിരിക്കുന്നു. എങ്ങനെ? അയാളുടെ ആത്മനിഷ്ഠ കൊണ്ട് അയാൾ സന്തുഷ്ടനായിരിക്കുന്നു. ആ നികേത, അവനൊന്നിനും ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നില്ല. കുറെ കാലം വീട്ടിൽ അള്ളിപ്പിടിച്ചിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ആശ്രമത്തിൽ വന്ന് അതിൽ ഇട്ട് അള്ളിപ്പിടിക്കും. വീട്ടിൽ പിടിച്ച അതേ പിടുത്തം തന്നെ ആശ്രമത്തിലും പിടിക്കും. ഒരു വ്യത്യാസവും വരത്തില്ല. എവിടെയായാലും ഇവനെ അള്ളിക്കൊണ്ടിരിക്കണം, അത് സ്വഭാവമാണ്. എന്നുവെച്ചാൽ അവിടെ ആസക്തി മനസ്സിൽ എന്തിനെങ്കിലുമൊക്കെ പിടിച്ചിരിക്കാനേ പറ്റും. അത് പാടില്ല. അതാണ് അനികേതൻ ആയിരിക്കുന്നു. അനികേതൻ എന്ന് പറയുമ്പോൾ വീട് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അവിടെയും ആ ത്യാഗം എന്ന് പറയുന്നത് എന്താണോ മുഖ്യമായിട്ട് അവന്റെ ആത്മനിഷ്ഠ തന്നെ. അങ്ങനെയുള്ളവൻ വീട്ടിലിരിക്കണമെന്നോ ആശ്രമത്തിൽ ഇരിക്കണമെന്നോ കാവ്യം കൊടുക്കണമെന്നോ വെള്ളം കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും യാതൊരു നിയമവുമില്ല. പിന്നെ എന്ത് വേണം? ലൂസ് വരാൻ പാടില്ല. സ്ഥിരമതി, ഞാൻ പറയുന്നതല്ല ഭാഷകാരൻ പറയുന്നതല്ല, സ്ഥിരമതിയായിരിക്കണം. മതി എന്ന് വെച്ചാൽ ബുദ്ധി, സ്ഥിരം എന്ന് വെച്ചാൽ ഉറപ്പ്, എന്ന് വെച്ചാൽ ലൂസാകരുത് എന്ന്. അവൻ സ്ഥിരമതിയായിരിക്കണം. അവിടെ ഉദ്ദേശിക്കുന്ന ആത്മനിഷ്ഠ തന്നെ. ഇത് ഗുണാതീത ലക്ഷണേച്ച പരമാർത്ഥ സന്യാസിനോ വിശേഷതത്വ. ഇതാണ് പരമാർത്ഥ സന്യാസി. ഗുണാതീത ലക്ഷണത്തിൽ പറയുന്ന ഇതാണ്. അന്ന് വിശേഷിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. ആ പരമാർത്ഥ സന്യാസം ഭാഷകാരൻ പറയും. ഇവിടെ ഇപ്പം പറയുന്നത് കർമ്മയോഗിയെ കുറിച്ചാണ്. വക്ഷ്യതിജ നിഷ്ഠ ജ്ഞാനസി യാ പരാ ഇനി ആ ജ്ഞാനത്തിന്റെ ആ പരമമായ നിഷ്ഠ അതിനെക്കുറിച്ച് ഇനി പറയും. തസ്മാ ജ്ഞാനനിഷ്ഠാഹ സന്യാസിനോ ദേഹ വിവക്ഷിതാഹ. ഇവിടെ ഈ സന്യാസിമാരെ നിന്ദിക്കുന്നുണ്ടല്ലോ. താമസത്യാഗം രാജസത്യാഗം എന്നെല്ലാം പറഞ്ഞ് നിന്ദിക്കുന്നു. വേറൊരു കൂട്ടരെ സ്തുതിക്കുന്നു. അതൊന്നും ഈ ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസിമാരെ കുറിച്ചല്ല. അവരെ സ്തുതിക്കേണ്ട കാര്യമില്ല. അവർക്കും ആരെ സ്തുതിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവര് നിന്ദിക്കേണ്ട കാര്യമില്ല. അവർക്കും ആരെ നിന്ദിക്കേണ്ട കാര്യമില്ല. തുല്യനിന്ദ സ്തുതിർമോഹിനി എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ പറയും. നിറം നമസ്കാരം അസ്തുതി രണ്ടും അവരെ കുറിച്ച് പറയുന്നതാണ്. തുല്യനിന്ദ സ്തുതിർമോഹിനി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ നിന്ദാസ്തുതികളിൽ സമന്മാരായിരിക്കുന്നു. നിറം നമസ്കാരം അസ്തുതി എന്ന് പറഞ്ഞാലോ, അവരാരെയും സ്തുതിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല, നിന്ദിക്കുന്നുമില്ല. പരമാർത്ഥത്തിൽ ഭഗവാനും അത് തന്നെയാണ് ചെയ്യുന്നത്, ഭാഷ്യകാരനും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളതിനെ നിന്ദയായും സ്തുതിയായിട്ടും എല്ലാം തെറ്റിദ്ധരിക്കുകയാണ്. പരമാർത്ഥത്തിൽ അവരാരെയും നിന്ദിക്കുന്നില്ല. വസ്തുതകളെ അതുപോലെ പറയുന്നു എന്നേ ഉള്ളൂ. അതിനൊരിക്കലും നമ്മൾ നിന്ദാസ്തുതികളായി എടുക്കരുത്. ഈ തുണി ഇത് കാവ്യാണ്, ഇത് കാവ്യാണെന്ന് കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതതിന്റെ നിന്ദയാവും സ്തുതിയാകും. ഒന്നുമില്ല, ഒരു വസ്തുത പറയുന്നു. വസ്തുതാ കഥനം. പരമാർത്ഥത്തിൽ ഈ സന്യാസിമാരെ കുറിച്ചുകൂടെ ഭാഷകാരൻ തന്നെ പറഞ്ഞു നിന്ദിക്കുന്നു, കർമ്മയോഗിയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള നിന്ദാസ്തുതികളല്ല അത്, വസ്തുതാ കഥനമാണ്. വസ്തുതകൾ പറയുകയാണ്, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്ന്. നമ്മൾ സാധാരണ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും സ്തുതിക്കും, വിദ്വേഷമുള്ളവരെ നിന്ദിക്കും. ആ തരത്തിലുള്ള ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നു. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ്? അതെന്നെ നിന്ദിച്ചതാണ്, അല്ലെങ്കിൽ മറ്റവനെ സ്തുതിച്ചതാണെന്ന് തോന്നും. ആ രീതിയിലല്ല. ഭക്ഷിതിച്ച നിഷ്ഠ ജ്ഞാനസ്യ പര തസ്മാ ജ്ഞാനനിഷ്ഠ സന്യാസിനോ നേഹ വിവക്ഷിതാഹ കർമ്മഫലത്യാഗൈവ സാത്വികത്വേന ഗുണേന താമസത്വാദ്യപേക്ഷയ സന്യാസ ഉച്യതേ ന മുഖ്യ സർവകർമ്മ സന്യാസ. അതുകൊണ്ടെന്താണ്? കർമ്മഫലത്യാഗം, അതാണ് നമ്മൾ കർമ്മയോഗത്തിൽ ചർച്ച ചെയ്തത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. അത്യാശ്രമം എന്ന് പറയുന്ന ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാനോ പറയാനോ ഒന്നുമില്ല. അനുഷ്ഠാനങ്ങളിലൂടെ ഒരാൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ചൊരു ബോധമില്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് കൂടുതൽ ചർച്ച ചെയ്യാനാണ്? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയേ പറയാൻ പറ്റും. എന്താണ്? ഇതൊന്നുമല്ല നേതി നേതി, ഇങ്ങനെ പറയാൻ പറ്റും. ഗുണാതീതനെക്കുറിച്ചും സ്ഥിതപ്രജ്ഞനെക്കുറിച്ചും ഇവിടെ പറയുന്ന പരമാർത്ഥ സന്യാസിയെക്കുറിച്ചുമെല്ലാം നമുക്ക് ഇത്രയേ പറയാൻ കഴിയും. എന്താണ്? ഇതല്ലാത്തത്, നമ്മളീ കാണുന്നതൊന്നും അല്ലാത്തത് എന്നേ പറയാൻ പറ്റും. അതിൽ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ അധികമൊന്നുമില്ല. ചുരുക്കം ചില വാക്കുകളേ ഉള്ളൂ. ആ വാക്കുകൾ പോലും അതിനപര്യാപ്തമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തിലും കൂടുതലും ഈ വേണ്ടാധീനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കർമ്മഫലത്യാഗ ഏവ സാത്വികത്വേന ഗുണേന ഇവിടെ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ സന്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യും. താമസത്വാദ്യ അപേക്ഷയ, താമസാദികളെ അപേക്ഷിച്ച് സന്യാസം ഉച്ചതി, അതിന് ആ കർമ്മഫലത്യാഗത്തെയാണ് സന്യാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കർമ്മയോഗത്തെയാണ് സന്യാസം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു കർമ്മഫലത്യാഗേവ സന്യാസം ഉച്ചതേ. നമ്മൾ സന്യാസം സന്യാസം എന്ന് പറയുന്നത് കർമ്മഫലത്യാഗത്തെയാണ്. എന്നുവെച്ചാൽ കർമ്മഫലത്യാഗം എന്ന് പറയുന്നത് എന്താണ്? കർമ്മസന്യാസമല്ല, കർമ്മഫലസന്യാസമാണ്. അവിടെ കർമാനുഷ്ഠാനമുണ്ട്. അപ്പോൾ കർമാനുഷ്ഠാനം ഉണ്ടായിരിക്കുകയും കർമ്മഫലത്യാഗം വരികയും ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതിനെയാണ് സന്യാസം ഉച്ചതേ, അതിനാണ് സന്യാസം എന്ന് ഇവിടെ പറയുന്നത്. അതെല്ലാം മനഃപ്പാഠം ചെയ്തു വയ്ക്കും. ഇത് വളരെ മുമ്പേ ഗീത തുടങ്ങുന്ന ഭാഗത്തെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഭാഷ്യകാരൻ ഇങ്ങനെ പറഞ്ഞില്ല, അവിടെ വെച്ച് ഞാൻ പറഞ്ഞതെല്ലാം അവസാനം വരുമ്പോൾ കൂടുതൽ വ്യക്തമാക്കും, കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വരുമ്പോൾ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ആ കർമ്മഫലത്യാഗം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം. കർമ്മത്യാഗം എന്ന് പറയുന്നതാണ് പരമാർത്ഥ സന്യാസം, കർമ്മഫലത്യാഗം എന്ന് പറയുന്നതും സന്യാസമാണ്, പക്ഷേ അത് കർമ്മയോഗമാണ്. അതുകൊണ്ട് നമ്മൾ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ കർമ്മയോഗത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അദ്വൈതിയുടെ മതമനുസരിച്ച് കൂടി എന്ന മുഖ്യ സർവകർമ്മ സന്യാസ, ഇതൊന്നും മുഖ്യമായ സർവകർമ്മ സന്യാസമല്ല. മുഖ്യമായ ആ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒന്നല്ല. സംപൂർവക ന്യാസ ശബ്ദ നിക്ഷേപാർത്ഥ, അതായത് ത്യാഗാർത്ഥ, ഭാഷ്യകാരൻ മുമ്പൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. സംന്യാസം, സംപൂർവത്തിലുള്ള ന്യാസ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? സ്വീകരിക്കുക എന്നുള്ളതല്ല, ത്യജിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്വീകരിക്കുക എന്നുള്ള ഒരർത്ഥം ഒരു തരത്തിലും വരത്തില്ല. അതുകൊണ്ട് തന്നെ സന്യാസം എന്ന് പറയുന്നിടത്ത് സ്വീകരണമില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നിനെ സ്വീകരിക്കാൻ ഒക്കത്തില്ല. അത് നിക്ഷേപാർത്ഥം അല്ല, ത്യാഗാർത്ഥമാണെന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറയുമ്പോൾ അതാണ് മുഖ്യ സന്യാസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്നത്തെ സന്യാസം അനാവശ്യമാണെന്നാണോ ഞാൻ പറയുന്നതല്ല, അത് മോശമാണെന്നോ അല്ല. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അത് കർമ്മയോഗമാണ് ആ സന്യാസം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വീകരിക്കാം. കർമ്മയോഗമാകുന്ന സന്യാസത്തെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ച് ആശ്രമ ജീവിതത്തിലൂടെയൊക്കെ തയ്യാറെടുക്കുന്നതിനു വേണ്ടി ശരിക്കും കർമ്മയോഗം എന്ന് പറയുന്ന ആ സന്യാസത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷെ ഒരിക്കലും അതിന് പരമാർത്ഥ സന്യാസത്തിന്റെ മഹത്വം അതിനില്ല. അത് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ സന്യാസത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് മോഹങ്ങൾ വരും. അപ്പോൾ അതിനെ ആചാര്യന്മാർ നിന്ദിക്കും. സാത്വികമായ ഈ സന്യാസത്തെ അതിനെ സ്തുതിക്കുന്നുണ്ട്. രാജസ താമസമായ സന്യാസം നിന്ദിക്കുന്നുണ്ട്. അപ്പോൾ രാജസ താമസ സന്യാസങ്ങളിൽ നിന്ന് വിട്ട് സാത്വികമായ സന്യാസത്തെ സ്വീകരിക്കുക, അത് കർമ്മയോഗ രൂപത്തിലുള്ളതാണ്. അവിടെ കർമ്മത്യാഗമല്ല, കർമ്മ അനുഷ്ഠാനമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. ഗീതയിൽ നിന്ന് ഇത്രയും കാലം ഞാൻ കണ്ഠക്ഷോഭം ചെയ്തിരുന്നു കുറഞ്ഞു, പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ 5 വർഷമല്ല 10 വർഷം ഇവിടെ ഇരുന്ന് കരഞ്ഞാലും ശരി, വീണ്ടും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾ പറഞ്ഞതൊക്കെ അസംബന്ധമാണെന്ന് പറയും, അല്ല യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ ഇവിടെ എന്താണ് ഭാഷ്യകാരം പറഞ്ഞത്? അല്ല 4-5 വർഷം ഇവിടെ ഇരുന്നത് കേട്ടിട്ട് അവസാനം കണ്ടുപിടിക്കുന്ന എന്താണ്? പറഞ്ഞവന് വിവരമില്ലെന്ന് ഒന്നാലോചിച്ച് നോക്കണേ. എത്ര കാലം 5 വർഷം ബുദ്ധിമുട്ടി ഇത് മനസ്സിലാക്കുക. ഇത് ആദ്യമേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു തലാം പറഞ്ഞങ്ങ് പോയാൽ പോരായിരുന്നു. 5 വർഷം ഇവിടെ ഇരുന്നിട്ട് അവസാനം കണ്ടുപിടിച്ച എന്താണ്? പറഞ്ഞവന് വിവരമില്ല. ഈ പറഞ്ഞു കേട്ടോണ്ടിരുന്നവന് ഈ 5 വർഷം കൊണ്ടുണ്ടായ വിവരം എന്താണ്? അതാണ് ഇനി അറിയേണ്ടത്. ഇതിനാണ് പറയുന്ന വിവരദോഷം. ഇതിനൊക്കെ നന്നാക്കിയെടുക്കാൻ വലിയ പാടാണ്. സാക്ഷാൽ ഉടയ തമ്പുരാൻ വന്നാൽ കൂടിയും ശരിയാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ എന്നെപ്പോലുള്ള ഒരു അല്പനെന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കണം. കുറഞ്ഞ പക്ഷെ ഇതെങ്കിലും മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന മുഖ്യ സർവകർമ്മ സന്യാസ. അപ്പോൾ ഇവിടെ സാത്വികമായ ത്യാഗത്തെക്കുറിച്ചും മറ്റും പറയുന്നത് മുഖ്യമായ സർവകർമ്മ സന്യാസത്തെ കുറിച്ചല്ല എന്നാണ്. അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഇവിടെ അദ്വൈത ഭാഷ്യത്തിൽ തന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അഞ്ചേരി സ്വാമികൾ ചില കസർത്തുകളൊക്കെ കാണിക്കും. കസർത്തുകളിലേക്കൊന്നും കൂടുതൽ ശ്രദ്ധിക്കണ്ട. നമ്മൾ പറയുന്ന പ്രധാന ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മപ്രാഹുർമനീഷിണഃ യജ്ഞദാനതപകർമ്മ നത്യാജ്യമിതി ചാപരേ നിഷ്ഠയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സമ്പ്രകീർത്തിതഃ യജ്ഞോ ദാനം തപകർമ്മ നത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പവനാനി മനീഷിണാം ഏതാന്യപിതു കർമാണി സംഗം തിക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർഥ നിശ്ചിതം മതമുത്തമം നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗ തമസ പരികീർത്തിത ദുഃഖം ഇത്യേവ യത് കർമ്മ കായക്ലേശ ഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം ദൈവത്യാഗഫലം ലഭേത് കാര്യമിത്യേവ യത് കർമ്മ യതം ക്രിയതേ അർജുന സംഗം തിക്ത്വാ ഫലം ചൈവ സത്യാഗസത്യകോ മത നദ്യേഷ്ട്യകുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗേ സത്വസമാവിഷ്ടോ മേധാവീച്ഛിന്ന സംശയ നഹി ദേഹഭൃതാസക്യം തിക്തം കർമാണ്യശേഷത യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യവിധീയതേ അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. പഞ്ചേമാനി മഹാബാഹോ അരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ജ്യേഷ്ഠാ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിരിയത് കർമ്മപ്രാരഭതേനര ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാത് നസ പശ്യതി ദുർമതി യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന ലിപ്യതേ ഹത്വാപി സൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത പ്രവിധാ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ ജ്ഞാനം കർമ്മ ച കർത്ത ച പ്രഥൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാ വജ്രണുതാന്യപി സർവഭൂതേഷു യേനൈകം ഭാവം അമ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം പൃഥക് ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹേതുകം അതർത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം നിയതം സംഗരഹിതം അരാഗദ്വേഷദകൃതം അഫലപ്രൈപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യ പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിത സിദ്ധ്യസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ രാഗീ കർമ്മഫലപ്രേപ്സ്വരൽ ലബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാന്വിതകർത്ത രാജസപരികീർത്തിത അയുക്ത പ്രാകൃതസ്തബ്ധ ഷഡോ നിഷ്കൃതികോ നലസ ഷഡോ നിഷ്കൃതികോ നലസ വിഷാദീ ദീർഘസൂത്രീ ച കർത്താമസ ഉച്യതേ ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണധസ്ത്രവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാവേതി ബുദ്ധി സാപാർത്ഥ സാത്വികീ ശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഃ.